പതിനേഴാം അധ്യായം മൂന്നാം ശ്ലോകം. സത്വാനുരൂപാസർവസ്യ ശ്രദ്ധാഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സ. സേവം ത്രിവിധ ഭവതി സ അശ്രദ്ധ. മൂന്ന് തരത്തിലുണ്ട്. സത്വാനുരൂപ വിശിഷ്ട സംസ്കാര ഉപേത അന്ധകരണ അനുരൂപ സർവസ്യ പ്രാണിജാതസ്യ ശ്രദ്ധ ഭവതി ഭാരത. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ശ്രദ്ധ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് പറഞ്ഞു. മൂന്ന് തരത്തിൽ ശ്രദ്ധയുണ്ട്. ആ ശ്രദ്ധ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് പറഞ്ഞു. സ്വഭാവം എന്താണെന്ന് അവിടെ സ്ഥിരീകരിച്ചു. സംസ്കാരം, ഒരു ജന്മത്തിൽ പ്രകടമാകുന്ന സംസ്കാരം, ഓരോ ജന്മത്തിലും പ്രകടമാകുന്ന സംസ്കാരം. സംസ്കാരത്തിന്റെ ആശ്രയം അന്ധകരണം. അതിനാണ് ഇവിടെ സത്വം എന്ന് പറയുന്നത്. സത്വം എന്ന് പറയുമ്പോൾ കേവലമായ അന്ധകരണം എന്നെടുക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ കേവലമായ അന്ധകരണം അങ്ങനെ ഒന്നില്ല. അന്ധകരണം സംസ്കാരത്തോടുകൂടിയേ ഇരിക്കും. അങ്ങനെയല്ലാതെ അന്ധകരണം നിലനിൽക്കത്തില്ല. അതിൽ പറയുന്ന വിശിഷ്ട സംസ്കാരം, വിശിഷ്ട സംസ്കാരം എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിലെ ജീവിതത്തിന്, ആ ജീവന്റെ അനുഭവങ്ങൾക്ക് എല്ലാം കാരണമായിരിക്കുന്ന സംസ്കാരം, മരണസമയത്ത് പ്രകടമായത്, ഈ ജന്മത്തിന് കാരണമായ സംസ്കാരം, അതാണ് വിശിഷ്ട സംസ്കാരം. ആ സംസ്കാരം ഉപേതമായിരിക്കുന്ന, ആ സംസ്കാരത്തോടുകൂടി ചേർന്നിരിക്കുന്ന അന്ധക്കരണം, അതിന് അനുരൂപമായിട്ടാണ് സർവസ്യ പ്രാണിജാതസ്യ ശ്രദ്ധ, എല്ലാ പ്രാണികളുടെയും ശ്രദ്ധ എന്ന് പറയുന്നത്. അതിനെ മൂന്നായി തിരിച്ച് പ്രധാനമായി, കാരണം ഗുണങ്ങൾ മൂന്നായതുകൊണ്ട്, സത്വം രജസ് തമസ്, അത് മൂന്നായതുകൊണ്ട് ശ്രദ്ധയും മൂന്നായിട്ട് തിരിച്ച്. അർജുനന്റെ ചോദ്യം അതായിരുന്നു, അവരുടെ നിഷ്ഠ എന്തായിരിക്കും എന്നുള്ളത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ എന്താണ് ആ ശ്രദ്ധ എന്നിവിടെ വിശദീകരിക്കുകയാണ്. ശ്രദ്ധ അന്ധകരണത്തിന് ചേർന്നിരിക്കുന്നതാണ്, അന്ധകരണത്തിന് അനുയോജ്യമാണ്, സംസ്കാരത്തിന് അനുയോജ്യമാണ് എന്നിവിടെ പറയുന്നു. അവിടെ ചോദിച്ചു എങ്ങനെയാണ് ആ നിഷ്ഠ, അതിനാണ് അടുത്ത സമാധാനം പറയുന്നത്. യദ്യേവം തദക്യം സ്യാദിതി ശരി. ശ്രദ്ധ ഇപ്രകാരമാണെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി എങ്ങനെ വരും? നിഷ്ഠയെക്കുറിച്ചാണ് ചോദിച്ചത്. വരുന്നു ശ്രദ്ധാമയ ശ്രദ്ധാപ്രായോ അയം പുരുഷ സംസാരി ജീവ. എല്ലാ ജീവന്മാരും ശ്രദ്ധാമയന്മാരാണ്, ശ്രദ്ധയോടുകൂടിയവരാണ് ജീവന്മാരെന്നർത്ഥം. ശ്രദ്ധാപ്രായ ശ്രദ്ധാപ്രാചുര്യം എന്നർത്ഥം, ശ്രദ്ധയുണ്ടായിരിക്കും. അത് പുരുഷൻ എന്ന് വെച്ചാൽ സംസാരി ജീവൻ. ജീവന്മാർക്കെല്ലാം ശ്രദ്ധയുണ്ട്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചു കളയരുത്, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ശ്രദ്ധയല്ല, അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്നെല്ലാം പറയുന്നിടത്തുള്ള ശ്രദ്ധയല്ല ഇത്. ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഓരോ ജീവന്മാർക്കും ഓരോരോ വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്ന ഒന്ന്, അതിനാണ് ശ്രദ്ധയെന്ന് പറയുന്നത്. അപ്പൊ സർവജീവന്മാരും ശ്രദ്ധാമയന്മാരാണ് എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ എല്ലാ ജീവന്മാർക്കും അവരവരുടെ സംസ്കാരമനുസരിച്ച് ഏതെങ്കിലും കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരിക്കും. നന്മയോ തിന്മയോ നല്ലതോ ചീത്തയോ എന്നുള്ള കാര്യം വേറെ, പക്ഷെ ശ്രദ്ധ അവിടെ ഉണ്ടായിരിക്കും. ചിലർക്ക് ആത്മീയത്തിലാണ് ശ്രദ്ധയെങ്കിൽ ചിലർക്ക് ഭൗതികത്തിലായിരിക്കും ശ്രദ്ധ, ലൗകികത്തിലായിരിക്കും ശ്രദ്ധ. അതുകൊണ്ട് പറയുന്നു പുരുഷൻ ജീവൻ ശ്രദ്ധാമയനാണ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഒരുവന്റെ അഭിരുചി താല്പര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതിന്റെ അടിസ്ഥാനപരമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിനെ നമുക്ക് വളർത്താനും പരിണമിപ്പിക്കാനും കുറയ്ക്കാനും എല്ലാം അവന്റെ പ്രയത്നം കൊണ്ട് കഴിഞ്ഞേക്കും. എന്നാലും അടിസ്ഥാനപരമായി ശ്രദ്ധ നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. അതാണ് ശ്രദ്ധാപ്രായം ആണ് സംസാരം. ജീവൻ എന്ന് പറയുന്നൊരു പൊതു തത്വം പറയാണ്. എല്ലാ ജീവന്മാരിലും അതാത് ശ്രദ്ധ ഉണ്ടായിരിക്കും. ആ ശ്രദ്ധയാണ് നമ്മുടെ താല്പര്യമായി അഭിരുചിയായി ഇച്ഛയായി ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു. അതിനാണ് നമ്മൾ വേറെ തരത്തിൽ പറയുക, എന്താണ് അവൻ അതിലാണ് വാസന എന്ന് നമ്മൾ പറയും. ഇന്ന കാര്യത്തിലാണ് വാസന, ഇന്ന കാര്യത്തിലാണ് അവന് താല്പര്യം, ഈ രീതി പറയും. അടിസ്ഥാനപരമായി അതെല്ലാം പ്രേരിപ്പിക്കുന്ന ഒന്നും ഇവിടെ എന്താണ് അതിനെ പറയുന്നത്? ആ സംസ്കാരം, ആ സംസ്കാരം കൊണ്ട് ജീവനിൽ വരുന്ന പരിണാമം, അതിനാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്. അർജുനന്റെ ചോദ്യം നേരത്തെ ഭാഷ്യകാരൻ തന്നെ പറഞ്ഞത് സാമാന്യമായിട്ടായിരുന്നു. ശാസ്ത്രവിധിയെ തെയിച്ചിട്ട് ആരാധന ചെയ്യുന്നവൻ, അവനെ കുറിച്ചാണ് ചോദിച്ചത്. പക്ഷെ മറുപടി പറയുമ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. മറുപടി പറയുമ്പോൾ എല്ലാ ജീവന്മാരെയും എടുക്കുകയാണ്. എല്ലാ ജീവന്മാരിലും ഇപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് കേവലം ഈശ്വരനെ ആരാധിക്കുന്നവനോ അല്ലെങ്കിൽ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനോ മാത്രമുള്ള ഒരു കാര്യമല്ല. പുരുഷൻ തന്നെ ശ്രദ്ധാമയനാണ്, അതാണ് മറുപടി പറയുന്നത്. എല്ലാ ജീവന്മാരും പ്രത്യേക ശ്രദ്ധയോടുകൂടിയിരിക്കുന്നു. എല്ലാ ജീവന്മാർക്കും അവരവരുടേതായ വിശേഷതകളുള്ള അഭിരുചിയോട് താല്പര്യത്തോടുകൂടിയിരിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അതാണ് അവന്റെ നിഷ്ഠ. നേരത്തെ ചോദിച്ചത് എന്താണ് അവരുടെ നിഷ്ഠയെന്ന് ചോദിച്ചു. അപ്പൊ ആ നിഷ്ഠ എന്ന് പറയുന്നത് കേവലം ഈശ്വരാരാധനയിൽ മാത്രമുള്ളതല്ല, എല്ലാ ജീവന്മാർക്കും നിഷ്ഠയുണ്ട്. പാപം ചെയ്യുന്നവന് പാപത്തിൽ നിഷ്ഠ, പുണ്യം ചെയ്യുന്നവന് പുണ്യത്തിൽ നിഷ്ഠ. ആ രീതിയിൽ സർവദ്വന്ദ്വങ്ങളിലും സർവ വിപരീത ഭാവനകളിലും എല്ലാം ജീവന്മാർക്ക് നിഷ്ഠയുണ്ട്. അതാണ് യോ യത് ശ്രദ്ധ യാ ശ്രദ്ധ യസ്യ ജീവസ്യ. ഏതൊരു ശ്രദ്ധയാണോ ഒരു ജീവനുള്ളത്, ഈ ശ്രദ്ധ എന്ന് പറയുന്നത് അനന്തമാണ്, ഇന്നതിന്നതാണ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ അഭിരുചികൾ താല്പര്യങ്ങൾ എണ്ണമറ്റതാണ്. അതുകൊണ്ട് ഓരോ ശ്രദ്ധയെടുത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ അതിനെ മൂന്നായി വിഭജിച്ച് പറയണം: സാത്വികം, രാജസം, താമസം. ഗുണങ്ങളെ വിഭജിക്കുന്നത് പോലെ മനുഷ്യന്റെ ഗുണങ്ങളെന്ന് പറയുന്നത് അനന്തമാണ്. അതനുസരിച്ച് ഓരോ ജീവനെയും വിഭജിച്ചാൽ അനന്തമായ ഗുണങ്ങൾ അനന്തമായ ജീവന്മാരെന്ന് പറയേണ്ടി വരും. പക്ഷെ എന്നാൽ അതിനൊരു പൊതു സ്വഭാവത്തെ കണക്കിലെടുത്തുകൊണ്ട് അതിനെ പറയുന്നു എന്താണ്? സത്വം, രജസ്, തമസ്, ഇങ്ങനെ മൂന്ന് ഗുണങ്ങളാണ് എന്ന് പറയുന്നു. അപ്പൊ ഈ സത്വം, രജസ്, തമസ് എന്ന് മൂന്ന് ഗുണങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. ഈ മൂന്ന് ഗുണങ്ങളെന്ന് പറയുന്നത് എന്തോ ചില പ്രത്യേക വസ്തുക്കളാണ്, അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മൂന്ന് വസ്തുക്കളാണ്, അങ്ങനെ ധരിക്കരുത്. കാരണം അങ്ങനെ പലരും ധരിച്ചിട്ട് ഈ ഗുണങ്ങൾ, ഗുണവിഭജനം ശാസ്ത്രീയമല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആധുനിക ബുദ്ധിജീവികളെല്ലാം ഇതിനൊക്കെ നിഷേധിക്കുന്നുണ്ട്. അതായത് മനുഷ്യന്റെ പ്രകൃതിയെ ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നത് അശാസ്ത്രീയമാണ്. അങ്ങനെ വായിച്ചിട്ട് വായിക്കുന്നവർക്ക്, ഒരുപക്ഷെ വായിച്ചിട്ടുള്ളവർക്കറിയാം, ചിലർ ആധുനികരായ പലരും പറയുന്നുണ്ട് അത് അശാസ്ത്രീയമാണ്, അത് ശരിയല്ല. വായിക്കുന്നവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാം ആരാത് പറഞ്ഞെന്ന്. ഞാൻ പറയുന്നില്ല, കാരണം ഇവിടെ വായിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയണം. ഞാനിപ്പോൾ വായിക്കാറില്ല, പണ്ട് വയസ്സായതുകൊണ്ട് ഇപ്പോൾ വായനയൊക്കെ നിർത്തി. പഴയകാലത്ത് വായിച്ചാണ് വളരെ പ്രസിദ്ധനായൊരു ബുദ്ധിജീവി പറഞ്ഞിട്ടുണ്ട്, ഗുണവിഭജനം അശാസ്ത്രീയമാണ്. മനുഷ്യന്റെ അന്ധകരണം ആ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് സത്വം, രജസ്, തമസ് അങ്ങനെ ചില പ്രത്യേകതകൾ മനസ്സിനുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ് ആർക്കെങ്കിലും പറയാമോ? പുസ്തകം വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വളരെ പ്രസിദ്ധമായ ഒരാളിന്റെ അഭിപ്രായമാണ്, ആർക്കും അറിയത്തില്ല, വായിച്ച് കണ്ടുപിടിക്കും. അപ്പോ അത് കഴിഞ്ഞിട്ട് അതിന് പകരം അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, മനസ്സിന്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വാസ്തവത്തിൽ ഇതാണെന്ന് പറയും. ഈ ഒരു മനുഷ്യന് നമുക്ക് സത്വം, രജസ്, തമസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, മറിച്ച് ഞാൻ പറയുന്നത് പോലെയാണ് മനുഷ്യന്റെ മാനസിക അവസ്ഥകൾ എന്നൊക്കെ വളരെ വിശദീകരിച്ച് പറയുന്നു. അപ്പൊ അവിടെയും മനസ്സിലാക്കി വന്നപ്പോൾ എനിക്ക് തോന്നിയത് വാസ്തവത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവരും പറയുന്നത് ഇത് തന്നെ, ഗുണവിഭജനത്തെ സംബന്ധിച്ച് തന്നെയാണ്. പക്ഷെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു പ്രത്യേക വസ്തുവാണ്, ഒരു മനുഷ്യന്റെ തലയ്ക്കകത്തിരിക്കുന്ന ഏതോ ഒരു സാധനമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയല്ല മനുഷ്യന്റെ പ്രകൃതി എന്ന് ചിന്തിച്ചു പോകുന്നു. വാസ്തവത്തിൽ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന പോലെ ഒരു പ്രത്യേക വസ്തുവല്ല, പ്രത്യേക ഒരു പദാർത്ഥമല്ല. ആ പദാർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഗുണങ്ങളെ കുറിച്ച് പറയുന്നത്. അങ്ങനെ സത്വം എന്ന് പറയുന്ന ഒരു സാധനമുള്ള ആള് സാത്വികൻ, രജസ് എന്ന് പറയുന്ന ഒന്നുള്ള ആള് രാജസൻ, തമസ് എന്ന് പറയുന്ന ഒന്നുള്ള ആള് താമസൻ എന്നുള്ള രീതിയിലല്ല പറയുന്നു. വാസ്തവത്തിൽ ഗുണനിരൂപണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവത്ഗീതയിൽ നിന്നല്ല, അത് ശരിക്കും മനസ്സിലാക്കേണ്ടത് സാംഖ്യശാസ്ത്രത്തിൽ നിന്നാണ്. കപില മഹർഷിയുടെ ആ സാംഖ്യശാസ്ത്രത്തെ ഇങ്ങോട്ട് കടമെടുത്തിട്ടാണ് ഗീതയിൽ ഗുണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് തന്നെയാണ്. പക്ഷെ അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരിക്കുന്നത് സാംഖ്യ ശാസ്ത്രത്തിലാണ്. അതിന് കൂടുതൽ ഒരു ജീവന്റെ ആന്തരികമായ ഭാവങ്ങളുമായി അല്ലെങ്കിൽ മനസ്സിന്റെ അവസ്ഥയുമായെല്ലാം ബന്ധപ്പെടുത്തി ആധ്യാത്മികമായ സാധനയ്ക്ക് ഉപയോഗപ്പെടത്തക്ക രീതിയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ ഗീതയിൽ. ഗുണനിരൂപണം എന്ന് പറയുന്നത് കപില മഹർഷിയുടെ സ്വന്തമായ സാധനമാണ്. ആ അടിസ്ഥാന ഭാഗങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ഗീത മാത്രം വായിച്ച് അതും പ്രത്യേകിച്ച് എന്താണ് ഇതിനെല്ലാം ആരെങ്കിലും എഴുതിയിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ട് അതാണ് ഗുണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ടാണ് പിന്നെ അതിനെ നിഷേധിക്കുന്നത്. നിഷേധിച്ചിട്ട് പറയുന്നതും ആ ഫലത്തിൽ അത് തന്നെയാണ്. അതുകൊണ്ട് ഗുണങ്ങളെന്ന് പറയുന്നത് പ്രത്യേക ഒരു വസ്തുവല്ല, അങ്ങനെ ഒരു വസ്തുവിനെ കുറിച്ചല്ല പറയുന്നു. ഗുണമെന്ന് പറയുന്നത് വാസ്തവത്തിൽ മനസ്സ് തന്നെ, മനസ്സ് വേറെ ഗുണം വേറെ, അങ്ങനെ രണ്ടല്ല. മനുഷ്യന് പ്രത്യേകിച്ച് അങ്ങനെ രാജസം, സാത്വികം, താമസം എന്നുള്ള ഭാവങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യന് മനസ്സില്ലെന്നാണ്. നമ്മൾ ജീവന് മനസ്സുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഗുണത്തിന് പറയുന്ന മറ്റൊരു പേരാണ് മനസ്സെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ഗുണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ പറയുന്നത്? കാരണം മനസ്സിനെ പറയുന്നത് ഗുണപരിണാമം എന്നാണ്. ഗുണപരിണാമം ഒരു വസ്തു പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെ വസ്തു, രണ്ടല്ല. മനസ്സിനാർക്കാൻ നിഷേധിക്കാൻ പറ്റുന്നത്? ഒരു ജീവന്റെ സർവവ്യവഹാരത്തിനും കാരണമായിരിക്കുന്ന മനസ്സാണ്. മനസ്സിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റും? പറ്റത്തില്ല. മനസ്സിനെ നിഷേധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗുണങ്ങളെയും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. മനസ്സ് എല്ലാ മനസ്സും ഒരുപോലെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അതാർക്കും കഴിയില്ല. എല്ലാ മനസ്സും, എന്റെ മനസ്സും അന്യന്റെ മനസ്സും ഒന്നുപോലെയാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ മനസ്സിൽ ഭിന്നതകളുണ്ട്. അതിനാണ് ഇവിടെ സത്വം രജസ്സു തമസ് എന്ന് പറയുന്നത്. ഒരു മനസ്സിന് സത്വം എന്ന് പേര് കൊടുത്തു, മറ്റൊരു മനസ്സിന് രജസ്സെന്ന്, മറ്റൊന്നിന് തമസെന്ന് കൊടുത്തു. ഇതല്ലാതെ നമ്മുടെ ഉള്ളിൽ ഗുണം എന്ന് പറയുന്ന സത്വം രജസ്സു തമസ് എന്ന് പറയുന്ന എന്തോ മറ്റ് സാധനമുണ്ട്. അതല്ല എന്നെല്ലാം പറഞ്ഞ് നിഷേധിക്കുന്നത് അണബദ്ധം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഗുണം തന്നെയാണ് മനസ്സ്. ആ മനസ്സിനെ സത്വം രജസ് തമസ് എന്ന് വേർതിരിക്കുമ്പോൾ മനസ്സ് പലതാകുന്നില്ല. ഒരേ മനസ്സ് തന്നെ, അത് പല സ്വഭാവത്തോടു കൂടിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇല്ല, രണ്ട് മനസ്സോ മൂന്ന് മനസ്സോ ഇല്ല. ഗുണത്തെ നിഷേധിച്ചിട്ട് മനസ്സിനെ വിശദീകരിച്ചു വരുമ്പോൾ അവർക്ക് അംഗീകരിക്കേണ്ടി വരുന്ന എന്താണ്? പല സ്വഭാവത്തോടു കൂടിയതാണ് മനസ്സ്. ഗുണത്തെ നിഷേധിക്കുന്നവർ ഒന്ന് പറയുന്നു എന്താണ്? ഒരു മനസ്സിന് സത്വം അല്ലെങ്കിൽ രജസ് തമസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയില്ല, സാത്വികമായ മനസ്സ് എന്ന് ഒന്നില്ല. മനസ്സ് ഏത് ഭാവത്തിലേക്കും പോകാം. അത് തന്നെയാണ് ഈ ഗുണ നിരൂപണത്തിന്റെ അടിസ്ഥാനമായ തത്വവും. അതായത് മനസ്സിൽ പ്രത്യേകിച്ചൊരു ഗുണം അങ്ങനെ ഒന്നില്ല. എല്ലാ മനസ്സുകളിലും എല്ലാ ഗുണങ്ങളും പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അല്ലാതെ ഒരാൾ സാത്വികൻ, ഒരാൾ രാജസൻ, ഒരാൾ താമസം എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥമില്ല. ഓരോ മനസ്സും അനുക്ഷണം സത്വ രജസ് തമസ് ഈ രീതിയിൽ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഓരോ ജീവനിലും അനുക്ഷണം മനസ്സിന്റെ അവസ്ഥകൾ മാറി മാറി വരുന്നു. ഒരു നിമിഷം സന്തോഷമാണെങ്കിൽ അടുത്ത നിമിഷം സന്താപത്തിൽ പോകുന്നു. ഒരാൾക്കും മനസ്സിനെ സന്തോഷത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയുന്നു. അത് കഴിയുമ്പോൾ സന്തോഷത്തിലേക്ക് പോകും. ഒരു നിമിഷം മനസ്സിന് ഉന്മേഷം ഉണ്ടെങ്കിൽ അടുത്ത നിമിഷം മനസ്സിന് ആലസ്യം വരുന്നു. ഒരു നിമിഷം മനസ്സ് ജാഗ്രതാണെങ്കിൽ, അതായത് ഉണർന്നിരിക്കുകയാണെങ്കിൽ, അടുത്ത നിമിഷം അത് സുഷുപ്തിയിലേക്ക് പോകും. ഇത് മനസ്സിന്റെ പരിണാമം എന്ന് പറയും. ഈ പരിണാമം ഒക്കെയാണ് സത്വന്റെ തമസ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഇതിനെ അംഗീകരിക്കാമെങ്കിൽ ഇത് തന്നെയാണ് സംഖ്യന്മാർ പറയുന്ന ഗുണ നിരൂപണവും വ്യത്യാസവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ആധുനികന്മാരായ ആൾക്കാർ പറയുന്ന മനസ്സിന്റെ ഭാവങ്ങളും ഇവിടെ വിശദീകരിക്കുന്ന ഈ ഗുണനിരൂപണവുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. പേരിൽ വരുന്ന വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇവിടെ സംസ്കൃതത്തിൽ പറയുന്നു, പുതിയ ആൾക്കാർ ഇംഗ്ലീഷിൽ പറയുന്നു. ഇത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ. അതായത് അങ്ങനെ പറയുന്നുണ്ട്, സാത്വികാംശമാണ് അന്ധകരണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ കേവലമായ സാത്വികം അങ്ങനെ ഒരു അവസ്ഥയില്ല. അതായത് സത്വം രജസ് തമസ് എന്ന് പറയുന്നത് ഒരിക്കലും വേർതിരിഞ്ഞിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് വരുന്നത്. അത് കൂടിക്കലർന്നേ നിൽക്കും. കൂടിക്കലർന്ന് നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചില സമയം സത്വം അധികരിച്ചു നിൽക്കും. അതിന്റെ അർത്ഥം അവിടെ രജസും തമസും ഇല്ലെന്നല്ല. സത്വം അധികരിച്ചു നിൽക്കുമ്പോൾ വാസ്തവത്തിൽ സാത്വികമായ അംശത്തിൽ നിന്ന് അന്ധകരണം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് നമ്മളെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി എഞ്ചുപൊടി പഠിപ്പിക്കുന്നത് പോലെയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഉണ്ടാകലൊന്നുമില്ല. എന്താണ്, ഒരു സമുദ്രം, ആ സമുദ്രത്തിൽ തിരകളും കുമിളകളും നുരയും പതയും എല്ലാം ഉണ്ടാകുന്നത് പോലെ അതെന്താണ്? അത് ജലത്തിന്റെ പരിണാമങ്ങളെന്ന് പറയാം. അവിടെ എന്താ പ്രത്യേകിച്ച് ഉണ്ടാകലെന്ന് സംഭവിക്കുന്നത്? ജലത്തിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം തിരയെടുത്താലും നുരയെടുത്താലും പതയെടുത്താലും ജലം തന്നെ. പ്രത്യേകിച്ച് അവിടെ എന്താ ഉണ്ടാകുന്നത്? ആരാ അവിടെ ഉണ്ടാക്കുന്നത്? അതുപോലെ സത്വരജസ്തമോ രൂപത്തിലിരിക്കുന്ന പ്രകൃതി, ആ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു പരിണാമം അത് നമ്മുടെ മനസ്സിന്റെ രൂപത്തിലിരിക്കുന്നു. വേറൊരു പരിണാമം ശരീരത്തിന്റെ രൂപത്തിലിരിക്കുന്നു. അതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ നുരയും പതയും തരംഗങ്ങളും പോലെയുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിന്റെ സാധർമ്യം എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെ. ഇതിലൊക്കെ നമുക്ക് എന്താ വ്യത്യാസം? നമ്മൾ ഗവേഷണം നടത്തി എന്താ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒന്നുമില്ല. ജലമല്ലാതെ വേറൊന്നുമില്ല. ജലം വിഭിന്ന ഭാവങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ ഈ പറയുന്ന സ്ഥൂലമായ ശരീരത്തിലും സൂക്ഷ്മമായ അന്ധക്കണത്തിലുമൊക്കെ വരുന്ന പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളാണത്. അതിനെ അതേ ഭാവത്തിൽ, അതിന്റെ സമഗ്രതയിൽ അല്ലെങ്കിൽ അതിന്റെ സമഷ്ടിഭാവത്തിൽ ഉൾക്കൊള്ളുന്നതിനുള്ള ക്ഷമത നമ്മുടെ ബുദ്ധിക്കില്ലാത്തതുകൊണ്ട് നമ്മളെ ചില പ്രത്യേക വഴിയിലൂടെ നടത്തി അതിന്റെ ഏകദേശത്തെ അംശത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അതിന്റെ സത്വഭാവം കൊണ്ട് ഇന്നതുണ്ടായി, തമസ് കൊണ്ട് ഇന്നതുണ്ടായി. അതൊന്നും പരമാർത്ഥമായ നിരൂപണങ്ങളല്ല. പരമാർത്ഥത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നമ്മുടെ മനസ്സിലുണ്ടായി, നമ്മുടെ ജിജ്ഞാസ ശമിപ്പിക്കുന്നതിന് വേണ്ടി ആചാര്യന്മാർ സ്വീകരിച്ചിരിക്കുന്ന താത്കാലികമായ മാർഗങ്ങളാണ്. അതിനാണ് പ്രക്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനൊരു സത്യമായിട്ടെടുത്ത് അവിടെ നിൽക്കരുത്. അവിടെ നിന്നു കഴിഞ്ഞാൽ നമ്മൾ കണക്ക് പഠിക്കുന്ന ആൾ ജീവിതകാലം മുഴുവൻ എഞ്ചുപൊടി കാണാതെ പഠിച്ചിരിക്കുന്നത് പോലെ ഇരിക്കും. അതുകൊണ്ട് സത്വം ആണ് അന്ധകരണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന്റെ അർത്ഥം എന്താണ്? ഈ ധാരണ നമ്മുടെ മനസ്സിലിരിക്കുന്നുണ്ട്. സത്വം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ധാരണ പറയുന്നത് എന്തോ ഒരു സാധനമാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അന്ധകരണം. അങ്ങനെയല്ല, അതിങ്ങനെ അധികരിച്ചും അതങ്ങനെ വേർതിരിക്കുന്ന തന്നെ അസാധ്യമാണ്. എന്തുകൊണ്ട്? പ്രകൃതി സമുദ്രം പോലെയാണെന്ന് കരുതുക, അതിലെ നുരയും പതയും എല്ലാം വെളുത്തിരിക്കും, തരംഗങ്ങൾക്കോ പ്രത്യേകിച്ച് നിറവൊന്നും കാണുന്നില്ല. എന്തോ അതുകൊണ്ട് ഇത് രണ്ടാകുന്നു ഇല്ല, പക്ഷെ എന്തോ രണ്ടുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു. അത്രമാത്രം വ്യത്യാസമേ ഉള്ളൂ ഈ സ്ഥൂലവും സൂക്ഷ്മവും തമ്മിൽ. അതായത് ഈ സ്ഥൂലമായി കാണുന്ന ഈ വസ്തുക്കളും സൂക്ഷ്മമായിരിക്കുന്ന അന്ധകരണവും തമ്മിൽ. അവിടെ എല്ലായിടത്തും എല്ലാം ഉണ്ട്. സത്വവും രജസ്സും തമസ്സും എല്ലാം സർവത്ര ഇരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ അത് അധികരിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ പറയുന്നു അതാണ് അന്ധകരണം. ചില ഭാഗങ്ങളിൽ തമസ് അധികരിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ പറയും ഈ കാണുന്ന പൃഥ്വി തത്വം അതാണ് എന്നെല്ലാം നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. ആ നിരൂപണങ്ങളൊന്നും തന്നെ പരമാർത്ഥമല്ല. തത്കാലം ഇതിനെല്ലാം ഒന്ന് ഗ്രഹിക്കുന്നതിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അത് ഇതിനെ സംഖ്യന്മാർ പോലും പറയുന്ന എന്താണ്? പ്രകൃതിയെക്കുറിച്ചുള്ള എല്ലാ നിരൂപണങ്ങളും ആ പ്രകൃതിയെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പ്രകൃതിയിൽ നിന്ന് പുരുഷനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അവർ പറയും വിവേകഖ്യാതി. ആ വിവേകഖ്യാതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ പരിശ്രമങ്ങളും. അതാണ് പലപ്പോഴും പറയാറുള്ളത്, സയൻസും ഇതും തമ്മിൽ നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത്. കാരണം സയൻസ് എന്ന് പറയുമ്പോൾ ഭൗതികശാസ്ത്രം. ഭൗതികശാസ്ത്രത്തിൽ മനസ്സെന്താണ് അല്ലെങ്കിൽ ശരീരം എന്താണ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഭൗതികശാസ്ത്രത്തിന്റെ ദൃഷ്ടി ശരിയുമാണ്. എന്തുകൊണ്ട്? അവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വസ്തുക്കളെ പഠിക്കുക, ആ പഠനത്തെ നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നു. ഇവിടെ മനസ്സിനെ കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ ഒക്കെ നിരൂപണം ചെയ്യുന്നത് അതിനെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, പുരുഷനെ വേർതിരിച്ചറിയുന്നതിനുള്ള ഒരു ഉപായമായിട്ട് മാത്രമാണ്. അല്ലാതെ പ്രകൃതിയുടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിന്റെ തത്വം എന്താണ് എന്നുള്ള തരത്തിലുള്ള ഒരു നമ്മൾ പറയുന്ന നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള ഒരു ശാസ്ത്രീയ പഠനമല്ല ആധ്യാത്മിക ശാസ്ത്രത്തിൽ നടത്തുന്നത്. അവിടെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, എന്താണ്? പുരുഷനെ അറിയുക, സാക്ഷാത്കരിക്കുക. അപ്പൊ പ്രകൃതിയെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് അവിടെ പറയാതെ ആനുഷംഗികമെന്ന് വെച്ചാൽ ഗൗണം, പുരുഷനെ കുറിച്ചുള്ള വേർതിരിവ് അത് മുഖ്യം എന്ന് പറയും. എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനമായ തത്വം അതാണ്. അതുകൊണ്ട് സാത്യമാണ് അന്ധകരണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു പ്രത്യേക വസ്തു കൊണ്ട് ആരോ ഉണ്ടാക്കിയ ഒരു സാധനം എന്നുള്ള രീതിയിലല്ല. അത് ത്രിഗുണാത്മകമാണ് അന്ധകരണം, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ നിമിഷം ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് നമ്മുടെ അനുഭവമാണ്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വ്യത്യസ്തമായ അനുഭവങ്ങൾക്ക് ഇവിടെ വ്യത്യസ്തമായ പേര് കൊടുക്കുന്നു. അതാണ് സത്വം രജസ് തമസ്. അതിൽ കവിഞ്ഞ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും നമ്മൾ കൽപ്പിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടിയാണ് ഇവിടെ പറയുന്നത് അർജുനന്റെ ചോദ്യം, അവൻ എന്താണ് നിഷ്ഠ? അതിന് സമാധാനം പറയുന്നു, എല്ലാ ജീവന്മാരും അവരവരുടെ നിഷ്ഠയിലാണ്. അവനവന്റെ സംസ്കാരത്തിനനുസരിച്ച് അവനവന് നിഷ്ഠ. ആണ് യോ യ ശ്രദ്ധ യാ ശ്രദ്ധ യസ്യ ജീവസ്യ. ഒരു ജീവന് എന്ത് ശ്രദ്ധയാണോ ഉള്ളത് എന്ന് പറയുമ്പോൾ അവന്റെ സംസ്കാരത്തിനനുസരിച്ച് അവനിലുണ്ടാകുന്ന അഭിരുചികൾ താല്പര്യങ്ങൾ അതിനനുസരിച്ച് സശ്രദ്ധ സ ഏവ തശ്രദ്ധ അനുരൂപ ഏവ സജീവ സ ഏവ സ അവനങ്ങനെ വിളിക്കാം. എങ്ങനെ ഒരുവന്റെ ഉള്ളിലിരിക്കുന്നത് പാപസംസ്കാരമാണെങ്കിൽ നമ്മൾ അവനെ വിളിക്കും പാപി. പുണ്യ സംസ്കാരമാണ് ഇരിക്കുന്നതെങ്കിൽ അവനെ നമ്മൾ വിളിക്കും പുണ്യവാൻ. അതാണ് അവന്റെ ശ്രദ്ധ. ലൗകികൻ ഭൗതികൻ ഇങ്ങനെയൊക്കെ നമ്മൾ മനുഷ്യരെ വേർതിരിക്കുകയാണ്. ഇതെല്ലാം അവന്റെ ശ്രദ്ധയാണ്. ഇതിനെ തന്നെ വേറൊരു ഭാഷയിൽ നമ്മൾ പറയും അവന്റെ വാസന എന്നെല്ലാം പറയുന്ന അതാണ്. അതുകൊണ്ട് പൊതുവായൊരു തത്വം പറയാണ് ശ്രദ്ധാമയോയം പുരുഷ. ഈ ജീവൻ എന്ന് പറയുന്നത് ശ്രദ്ധാമയനാണ്. അത് നീ ധരിക്കുന്നത് പോലെ ഈശ്വരനെ ആരാധിക്കുന്നവനോ അല്ലെങ്കിൽ ദേവതയെ ആരാധിക്കുന്നവനോ അവനിൽ പ്രത്യേകിച്ച് അങ്ങനെ തത്വന്റെ വിശുദ്ധ തമസ് എന്ന് പറയുന്ന മൂന്ന് ഭാവത്തിൽ ഇരിക്കുന്ന എന്ന രീതിയിൽ അവനെ സങ്കുചിതമായി ചിന്തിക്കാൻ പാടില്ല. സർവജീവന്മാരെയും കണ്ടുകൊണ്ട് സർവരും ശ്രദ്ധാമയന്മാരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. പൊതുവായൊരു തത്വത്തെ ഇവിടെ ഉപദേശിക്കുന്നു. ശ്രദ്ധയ്ക്കനുസരിച്ച് കർമ്മം, ശ്രദ്ധയ്ക്കനുസരിച്ച് ഫലം. അത് വൈദികമായ കർമ്മങ്ങളായാലും ലൗകികമായ കർമ്മങ്ങളായാലും എല്ലായിടത്തും അത് തുല്യമാണ് എന്നൊരു ജീവന്റെ അടിസ്ഥാന സ്വഭാവ വിശേഷത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സന്ദർഭത്തിൽ ആധ്യാത്മികമായ ശ്രദ്ധകളെക്കുറിച്ച് അതിൽ വരുന്ന വിശേഷതകളെക്കുറിച്ച് അടുത്ത് പറയുന്നു. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സൈവ സ. യജന്തി സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഃ പ്രേതാൻ ഭൂതഗണാംസ്ഥാന്യേ യജന്തേ താമസാ ജനാഃ തദസ്സ കാര്യേണ ലിംഗേന ദേവാദി പൂജയ സത്വാദിനിഷ്ഠ അനുമേയിത്യഃ. ശ്രദ്ധാമയോയം പുരുഷ എന്ന് പറഞ്ഞതൊരു പൊതു തത്വമാണ്. ആ ജീവന്റെ അടിസ്ഥാന സ്വഭാവം അതിശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു എന്നെല്ലാം വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് ഇനി അർജുനന്റെ ചോദ്യത്തിനനുസരിച്ച് മറുപടി പറയുന്നു. കാര്യേണ ലിംഗേന ദേവാദിപൂജയ സത്വാദിനിഷ്ഠ അനുമേയ. ഇനി ആധ്യാത്മിക സന്ദർഭത്തിലുള്ള ശ്രദ്ധകളെ കുറിച്ച് പറയുന്നു. ആരാധന എന്ന് പറയുന്നത് ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. ദേവാദിപൂജയ കാര്യേണ ലിംഗേന, അവരുടെ ആരാധനാ രീതിയെ നോക്കുക. ആരാധന എന്ന് പറയുന്ന ആത്മീയമാണ്, അതിനെ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് അവന് ഏത് സ്വഭാവമുള്ളവനാണ് സത്വാദി നിഷ്ഠ അത് മനസ്സിലാക്കാം. നിഷ്ഠ എന്ന് പറയുമ്പോൾ അവന്റെ സ്വഭാവം. സത്വമായ ശ്രദ്ധയാണോ അതോ മറ്റാണോ എന്ന് മനസ്സിലാക്കാം. എങ്ങനെ? യജന്തേ പൂജയന്തി സാത്വികായ സത്വനിഷ്ഠാഹ ദേവാൻ. സത്വനിഷ്ഠന്മാര് എന്നുവെച്ചാൽ സാത്വിക ശ്രദ്ധയുള്ളവർ ദേവന്മാരെ പൂജിക്കുന്നു. യക്ഷരക്ഷാംസി രാജസഹ, രാജസനിഷ്ഠയുള്ളവർ യക്ഷരക്ഷസുകളെ പൂജിക്കുന്നു. പ്രേതാൻ ഭൂതഗണാംസ സപ്തമാതൃകാദീൻ അന്യേ യജന്തേ. സപ്തമാതൃകാദി എന്നെല്ലാം പറയുന്നത് പുരാണങ്ങളിലും മറ്റും പറഞ്ഞിരിക്കുന്നു ദേവതകളാണ്. ദേവത എന്ന് പറയുമ്പോൾ ഇന്ദ്രാദി ദേവതകളെല്ലാം ഭൂതഗണങ്ങളിൽപ്പെടുന്നതാണ് അവരെല്ലാം. അന്യേ യജന്തേ താമസജനാഹ, അവർ താമസന്മാർ. ഇവിടെ പറയുന്നതും പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കണം. വൈദികമായ അതും പൗരാണികമായതുമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിലനിന്നിരുന്ന ഒരു കാലത്ത് പറയുകയാണ്, ഇന്നത്തെ കാലത്തല്ല. ഇന്ന് ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ഒരുപാട് മാറി. ഇന്നും ഇത്തരം ആരാധനകളുണ്ട്. എന്നാലും ഇന്ന് മനുഷ്യൻ കൂടുതലും ദേവതാരാധനയിലാണ്. ഇന്നത്തെ ദേവതാരാധനയും ആ കാലഘട്ടത്തിലെ ദേവതാരാധനയുമായിട്ട് പോലും വ്യത്യാസമുണ്ട്. അന്ന് കൂടുതലും വൈദികമായ ദേവതാരാധനയായിരുന്നു. ഇന്ദ്രനെയും മറ്റും ആരാധിക്കുന്ന ഒരു കാലമായിരുന്നു കൂടുതലും. അത് വൈദികമായ അറിവുള്ളവർ, സാത്വികമായ ജീവിത നിഷ്ഠയുള്ളവർ, അങ്ങനെയുള്ള സമൂഹത്തിലെ സംസ്കാരമുള്ളവർ, അറിവുള്ളവരെന്നെല്ലാം കരുതുന്നവർ അന്ന് ചെയ്തിരുന്നതാണ് ദേവതാരാധനയും മറ്റും വേദപ്രമാണങ്ങളെയും മറ്റും അനുസരിച്ച് ചെയ്തിരുന്നു. അക്കാലത്ത് തന്നെ ഇന്ദ്രൻ, വിഷ്ണു, ശിവൻ തുടങ്ങിയ ദേവതകളെല്ലാം ആരാധിച്ചിരുന്നു. മഹാഭാരത കാലത്തെ എടുക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ സാത്വികന്മാരെന്ന് പറയുന്നത്. അവരുടെ അറിവ് വളരെ ഉയർന്ന തരത്തിലായിരുന്നു. ആ അറിവിനനുസരിച്ച് അവർ ആരാധനകൾ നിർവഹിച്ചിരുന്നു. അതുകൊണ്ട് അവരെ സാത്വികന്മാരെന്ന് പറയുന്നു. അത്രയും അറിവൊന്നും നേടിയിട്ടില്ലാത്തവർ, കുറച്ചുകൂടി അസംസ്കൃതരായ ജനങ്ങൾ, അവരെ യക്ഷന്മാരെയും രക്ഷസുകളെയെല്ലാം ആരാധിച്ചിരുന്നു. രാജസന്മാരാണ്. സാത്വികമായ ആരാധനയിൽ അവർക്ക് മോക്ഷം വരെയുള്ള കാര്യങ്ങൾ അവരാഗ്രഹിക്കും. ഭൗതികമായ കാര്യങ്ങളും ആഗ്രഹിച്ചെന്നിരിക്കും, പക്ഷെ മുക്തി വരെ അവരാഗ്രഹിക്കും. രക്ഷരക്ഷസിനെയൊക്കെ ആരാധിക്കുന്നവരോ സമ്പത്തിനു വേണ്ടിയും രാജസമായ ശക്തികൾ നേടുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെയാണ് അവരങ്ങനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് അവരെ രാജസന്മാരെന്ന് പറഞ്ഞു. അവർ കൂടുതലും ഭൗതികമായ പ്രലോഭനങ്ങൾക്ക് വേണ്ടി ദേവതാരാധന ചെയ്യുന്നവരാണ്. അവരുടെ ദേവത യക്ഷനും രക്ഷസുമൊക്കെയാണ്. അത് രാജസഭാവം, അവർക്ക് രാജസമായ കാഴ്ചപ്പാടുകളുള്ളവരാണ്. അവരുടെ ഫല പോലും രാജസമായ ഫലങ്ങളായിരിക്കും. മോക്ഷത്തെ ആഗ്രഹിക്കുന്നവന് ആ ഫലം അവനെ സംബന്ധിച്ച് സാത്വികമായ ഫലമാണ്. രാജാധിപത്യം, സമ്പത്ത് ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ അത് രാജസമായ ഫലങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. അതിനവരെ അങ്ങനെ ഉപാസിക്കുന്നു. പ്രേതാൻ ഭൂതഗണാംസ, തീരെ താമസരായ ജനങ്ങൾ, അവർക്കും ഫലാഗ്രഹമുണ്ട്. പക്ഷെ അവർ ഏറ്റവും താമസമായ ആരാധനാ രീതികൾ ചെയ്യുന്നു. താമസമായ ഉപായങ്ങളിലൂടെ, എന്താണ്, മദ്യ മാംസങ്ങളെല്ലാം കൊടുത്ത് പ്രേതങ്ങളെയും മറ്റും തൃപ്തിപ്പെടുത്തി അവരുടെ വളരെ ക്ഷുദ്രമായ അല്പമായ കാമനകൾക്ക് വേണ്ടി, അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി, അവർക്ക് സാത്വികന്മാരെ പോലെ മോക്ഷം പോലെയുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ രാജസന്മാരെ പോലെയുള്ള രാജ്യാധിപത്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ശത്രുനാശം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രേതങ്ങളെയും ഭൂതങ്ങളെയും ആരാധിക്കുന്നു. അപ്പോൾ ഇത് മൂന്ന് തരത്തിലുള്ള ജീവന്മാരുടെ മൂന്ന് തരത്തിലുള്ള മാനസിക നില അനുസരിച്ച് അവരുടെ ആരാധനാ രീതികൾ ഒരു ആധ്യാത്മികമായ തലത്തിൽ നിന്നുകൊണ്ട് ഇവിടെ വിശദീകരിക്കുകയാണ്. കാരണം ആരാധന എന്ന് പറയുമ്പോൾ അതൊരു ആധ്യാത്മിക ഭാവം, അതിവച്ചും ഭൗതികമല്ല. ഇവിടെയെല്ലാം അവർക്ക് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. കാരണം ദേവനെ പൂജിച്ചാലും യക്ഷസിനെ പൂജിച്ചാലും പ്രേതങ്ങളെ പൂജിച്ചാലും അവന് അലൗകികമായ ശ്രദ്ധ ആവശ്യമാണ്. കാരണം ഇതെല്ലാം നിലനിൽക്കുന്നു, ഇതിൽ നിന്നെല്ലാം ഫലമുണ്ടാകും എന്നുള്ള ശ്രദ്ധ, അതാണ് അലൗകികമായ ശ്രദ്ധ എന്ന് പറയുന്നത്. പ്രത്യക്ഷമായി ബോധ്യപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ, തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഫലമുണ്ടാകുമെന്നുള്ള വിശ്വാസം, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഈ ആരാധന രീതികളിൽ വ്യത്യാസം വരുന്നതിന് പ്രധാനമായ കാരണം അവരുടെ അറിവിന്റെ വ്യത്യാസം, അവർ ആർജിക്കുന്ന അറിവ്, അടുത്ത് അവരുടെ അഭിരുചിയിൽ വരുന്ന വ്യത്യാസം, അവരുടെ താല്പര്യങ്ങളിൽ വരുന്ന വ്യത്യാസം, അതിനാണ് മുഖ്യമായി ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്. അവരുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് അതാണ് കാര്യേണ ലിംഗേന എന്ന് ഭാഷ്യകാരൻ പറഞ്ഞു. നമുക്ക് നമ്മൾ ധരിക്കുകയാണെന്താണ്, ഇവനിലിരിക്കുന്നത് സാത്വികമായ ഗുണമാണ്, അതുകൊണ്ട് ഇവനിൽ സാത്വികമായ ശ്രദ്ധയുണ്ട്. ഇവന് രാജസ ഗുണമാണ്, അതുകൊണ്ട് രാജസ ശ്രദ്ധയുണ്ട്. താമസ ഗുണമാണ്, താമസ ശ്രദ്ധയുണ്ട് എന്ന് പറയാം. അതെല്ലാം ഇന്നും ഉണ്ട്. ഇന്ന് നമ്മൾ അറിവുള്ളവർ എന്ന് കരുതുന്നവർ തന്നെ എന്ത് ചെയ്യുന്നു, ചെറിയ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രവാദങ്ങൾ പ്രയോഗങ്ങളെല്ലാം ചെയ്യാറുണ്ട്. നമ്മളും ദേവതകളെയൊക്കെ ആവാഹിച്ച് കാര്യസിദ്ധിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിനുപയോഗിക്കുന്ന മാർഗങ്ങൾക്കനുസരിച്ചും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കാമനകൾക്കനുസരിച്ചും അതിനെയും നമുക്ക് രാജസമെന്നോ താമസമെന്നോ എല്ലാം നമുക്ക് തിരിക്കാം. ഇന്നും മനുഷ്യർ അത് തുടർന്നു വരുന്നതാണ്. വിശ്വാസപൂർവ്വം മനുഷ്യൻ ചെയ്യുന്നു. അതുമല്ല ആധ്യാത്മിക മാർഗത്തിലെ വിശേഷതകളാണ്, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ഈശ്വര ആരാധനയുടെ ഓരോരോ പ്രത്യേക ഭാവങ്ങളാണ്. ആ ഈശ്വരനെ തന്നെ പ്രേതമായും ഭൂതമായും ഒക്കെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഇതിനാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഇത്തരം മാനസിക ഭാവങ്ങൾ ജീവന്മാരിലെല്ലാം ഉണ്ട്. അപ്പോൾ അവരിൽ അത്തരത്തിലുള്ള ശ്രദ്ധയുണ്ട്. ശ്രദ്ധയുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രാകൃതനായ മനുഷ്യനും അങ്ങനെ ഒരു ശ്രദ്ധയിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. അവന് യാതൊരു തരത്തിലുള്ള വിവേകമില്ല. വേദമോ സ്മൃതികളോ ഒന്നും പഠിച്ചിട്ടില്ല. ലൗകികമായ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ശരിക്കും അറിവില്ല. എന്നാലവന് അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം, എന്താണ് പ്രേതത്തെയും ഭൂതത്തെയും കുറിച്ചൊക്കെയുള്ള ഒരു ബോധം നിലനിൽക്കുന്നു. അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം സൂക്ഷ്മമായ മനസ്സിലെ ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള ധാരണ. സ്ഥൂലമായ മനസ്സിൽ സ്ഥൂലമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തുള്ളൂ എന്നാണ്. പക്ഷേ ഏറ്റവും പ്രാകൃതനായ മനുഷ്യനിലും അനുഭവികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ ഇരിക്കുന്നതാണ്. അവരും പ്രേതഭൂത ഗുണങ്ങളെയെല്ലാം ആരാധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്ന അത്തരം മനസ്സുകളിലും താമസമെന്ന് നമ്മൾ കരുതുന്ന മനസ്സുകളിലും അലൗകിക ഭാവങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെയുമുണ്ട് സത്വത്തിന്റെ അംശം, രജസിന്റെ അംശം എല്ലാം അവിടെയുമുണ്ട്. അങ്ങനെ ഈശ്വരനെ മറ്റൊരു ഭാവത്തിൽ കാണുന്നു എന്നേയുള്ളൂ. അതുകൊണ്ട് അതിനവിടെ വിശദീകരിക്കുന്നു. ഇതനുസരിച്ച് ശ്രദ്ധ പലതരത്തിൽ വരാം. അതിന് നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി മൂന്നായി തിരിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ പറയുന്നതെല്ലാം നമ്മുടെ മനസ്സിനെ കുറിച്ച് പറയുകയാണ്, അല്ലാതെ നമുക്ക് വിഷയമായി പഠിക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയല്ല. ഇത് പൊതുവായി മൂന്ന് തരത്തിൽ ഇങ്ങനെ വിഭജിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന സാത്വിക രാജസ താമസ ശ്രദ്ധ എന്ന് പറയുന്നത് ഓരോ ജീവനിലും മാറി മാറി വരുന്ന കാര്യങ്ങളുമാണ്. പലപ്പോഴും അല്ല, ഒരാൾ കേവലം സാത്വിക ശ്രദ്ധ, മറ്റൊരാൾക്ക് രാജസം, വേറൊരാൾക്ക് താമസം എന്നല്ല. സൂക്ഷ്മമായി നോക്കിയാൽ ഓരോ ജീവന്റെ ഉള്ളിലും ഈ സാത്വിക രാജസ താമസ ഭാവങ്ങൾ മാറി മാറി വരുന്നതായിട്ട്, ഈ ശ്രദ്ധ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഒരു നിമിഷം ഒരാളില് മോക്ഷം, ആത്മീയം തുടങ്ങിയ കാര്യങ്ങളിൽ അത്യധികമായ ശ്രദ്ധയുണ്ടാകുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയും അടുത്ത നിമിഷം അത് മാറിയിട്ട് അതിന് നേരെ വിപരീതമായ ലൗകികമായ രാജസമായ കാര്യങ്ങളിൽ ശ്രദ്ധ വരികയും അതിന് പരിശ്രമിക്കുന്നു. അടുത്ത നിമിഷം ഇതിനോടൊന്നും യോജിക്കാത്ത ഏറ്റവും താമസമായ വിഷയങ്ങളിൽ ശ്രദ്ധ വന്ന് മനസ്സതിലേക്ക് പോകുന്നു. ഇത് ഒരു വ്യക്തിയിൽ തന്നെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ മാറി മാറി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് പ്രത്യേകമായി പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രജസാഹ പ്രേതാൻ ഭൂതഗണാം സ്ഥാന്യേ യജന്തേ താമസാ ജനാഹ. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേതപൂജനാഹ ദംഭാഹങ്കാര സംയുക്താ അമരാഗബലാന്വിതാഹ. ഈ ശ്രദ്ധ, പൊതുവായ ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന് ആധ്യാത്മികമായ വിഷയങ്ങളിലേക്ക് എടുക്കുകയാണ്. ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ കേവലം ആധ്യാത്മികമായ വിഷയങ്ങളിൽ മാത്രമല്ല, ഭൗതികമായ വിഷയങ്ങളിലും യോജിപ്പിക്കാം. ദൈവം കാര്യതോ നിർണീത സത്വാദിനിഷ്ഠ ശാസ്ത്രവിദ്യുത്സർഗേ. ശാസ്ത്രവിധി ഉത്സർഗമായ, അതായത് പൊതുവെ സാമാന്യമായി പറഞ്ഞു, ഇന്നത് സത്വം രജസ് തമസ് എന്ന് പറഞ്ഞു. ഒരു ശാസ്ത്ര മര്യാദ അനുസരിച്ച് അതിനെ വിശദീകരിച്ചു, ഇന്നത് ഇന്നതൊക്കെയാണ്. പക്ഷെ നമ്മളതിനെ എങ്ങനെ ഗ്രഹിക്കണം ഇന്നതാണെന്ന്? ശാസ്ത്രത്തിൽ നിന്ന് ഇതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കണക്ക് പഠിക്കുന്ന പോലെയാണ്. ബാഹ്യമായി ഒരു വിഷയത്തെ നമ്മൾ പഠിക്കുന്നു, പക്ഷെ ഇത് നിർണയിക്കേണ്ട എങ്ങനെ? കാര്യതോ നിർണയിത, കാര്യം കൊണ്ട് നിർണയിക്കണം. കാര്യം എന്ന് പറയുന്നത് എവിടെയിരിക്കുന്നു? അവനവനിലിരിക്കുന്നു, ജീവനിലിരിക്കുന്നു. അത് കണ്ടിട്ട് നിർണയിക്കണം എന്താണ്, എന്താണ് നിഷ്ഠ, ജീവന്റെ നിഷ്ഠ എന്താണ്? സത്വനിഷ്ഠയാണോ, രാജസനിഷ്ഠയാണോ, താമസനിഷ്ഠയാണോ എന്നിവിടെ അവനവനിൽ തന്നെ നിർണയിക്കണം. മറ്റുള്ളവരെ നിർണയിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. അന്യൻ സാത്വികനാണോ രാജസനാണോ താമസനാണോ എന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് നോക്കി ആ ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. അപ്പോ തന്നിലിരിക്കുന്ന രാജസ താമസ സാത്വിക ഭാവങ്ങളെ സ്വയം നിർണയിക്കുക കാര്യം കൊണ്ട്, തന്റെ തന്നെ ചിത്ത വിക്ഷേപങ്ങളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും എല്ലാം മനസ്സിലാക്കുക, ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കുക. തത്ര കസ്റ്റി ദേവ സഹസ്രേഷു ദേവപൂജാതി തത്പരഹസ്തത്വനിഷ്ഠോ ഭവതി ഇവിടെ ഭഗവാൻ പറയുന്നതെല്ലാം ഉപദേശ രൂപത്തിലാണ്. ഉപദേശ രൂപത്തിൽ പറയുന്നതും ശ്രോതാവിന്റെ രൂപത്തിൽ ഗ്രഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉപദേശ രൂപത്തിൽ പറയുന്നതിടത്ത് ഒരിക്കലും അത് തനിക്ക് വേണ്ടിയല്ല പറയുന്നു. ശ്രോതാവിന്റെ രൂപത്തിൽ ഗ്രഹിക്കുന്നിടത്തോ അത് തനിക്ക് വേണ്ടിയാണ് ഗ്രഹിക്കുന്നത്. അതാണ് ഉപദേശവും ശ്രവണവും തമ്മിൽ വരുന്ന മറ്റൊരു വ്യത്യാസം. ഉപദേശിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? പൊതുവായി പറയുന്നു, മനുഷ്യൻ ഇന്ന ഇന്ന ഇന്ന രീതിയിലാണ്. ശ്രോതാവും അത് അങ്ങനെ തന്നെയാണ് ഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ശാസ്ത്ര പഠനം എന്ന് സാധാരണ ധരിക്കുന്നത്. ഉപദേഷ്ടാവ് എങ്ങനെ പറയുന്നു അതുപോലെ ശ്രോതാവും ഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ ഉപദേഷ്ടാവ് പറയുന്നു സത്വപ്രകൃതി ഇന്നതാണ്, രജസിന്റെ പ്രകൃതി ഇന്നതാണ്, തമസിന്റെ പ്രകൃതി ഇന്നതാണ്. ശ്രോതാവും അത് അങ്ങനെ തന്നെ ഗ്രഹിക്കുന്നു, സത്വപ്രകൃതി ഇന്നത്, തമസിന്റെ പ്രകൃതി ഇന്നത്. ഇതിനാണ് കേവല ശാസ്ത്ര പഠനം, ശാസ്ത്ര അധ്യയനം എന്ന് പറയുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, അത് കണക്ക് പഠനം പോലെ ആയിപ്പോ, സയൻസ് പഠിക്കുന്ന പോലെ ആയിപ്പോ. എന്തുകൊണ്ട്? ഒരാൾ എന്ത് പഠിപ്പിച്ചോ നമ്മൾ അതേപോലെ തന്നെ പഠിച്ചു. അതിന് മനഃപ്പാഠം ചെയ്യുന്നതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ തത്വശാസ്ത്രങ്ങൾ പഠിക്കുന്നതിൽ നിന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഉപദേഷ്ടാവിന്റെ നിലയല്ല ശ്രോതാവിന്റെ നില എന്ന് ആദ്യം മനസ്സിലാക്കണം. ഉപദേഷ്ടാവ് എന്ത് ചെയ്യുന്നു? വസ്തുതകളെ വിശദീകരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് ഉപദേഷ്ടാവിന് സംശയിക്കേണ്ട ഒന്നും തന്നെ ഇല്ല. കാരണം ശാസ്ത്രം തനിക്ക് വേണ്ടിയല്ല അവിടെ പറയുന്ന ഒന്ന്. തനിക്കതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടേണ്ടതില്ല. എന്തുകൊണ്ട്? ഉപദേഷ്ടാവ് കൃതകൃത്യനാണ്. അതിൽ തന്റെ സാധനാമാർഗമായി സ്വീകരിക്കേണ്ട യാതൊന്നും തന്നെ ഇല്ല. അതാണ് ഇവിടുത്തെ ഭഗവാന്റെ നില. ഒരു തരത്തിൽ പറഞ്ഞാൽ വസ്തുതകളെ ഒരു അപഗ്രഥനാത്മകമായ നിലയിൽ വിശദീകരിക്കുന്നു. പക്ഷെ ശ്രോതാവിന്റെ നില ഒരിക്കലും അങ്ങനെയാണ്. ശ്രോതാവ് എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ അതിനെ മനസ്സിലാക്കുകയല്ല, മറിച്ച് ശ്രോതാവ് അതിനെ സംശയിക്കുകയാണ്. രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം. വക്താവിന് സംശയിക്കേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല. ശ്രോതാവിനാണെങ്കിലോ ആ പറയുന്നതെല്ലാം സംശയിക്കും. അപ്പൊ ശ്രോതാവിനെ സംബന്ധിച്ച് അത് വിഷയനിഷ്ഠമായ ഒരു പഠനമല്ല. എന്നുവെച്ചാൽ അതങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയല്ല. സത്വം, രജസ് തമസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, മനസ്സങ്ങനെയാണ്, ഈ രീതിയിൽ അതിനെ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുന്നത് അതാണ് ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠനമെന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ അടുക്കോടെ ചിട്ടയോടെ മനസ്സിലാക്കി വച്ച് അതിനെ പിന്നീടെടുത്ത് നമ്മൾ പ്രയോഗിക്കുന്നു നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഭൗതികമായ പഠനത്തെ സംബന്ധിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് വേണ്ടത്. ആധ്യാത്മികമായ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ ഉപദേഷ്ടാവിന്റെ ഉപദേശത്തെ ശിഷ്യൻ സ്വാംശീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങൾ അല്ലെങ്കിൽ ജീവന്മാര് സാത്വികന്മാരാണ്, രാജസന്മാരാണ്, താമസന്മാരാണ്, അത് ഇന്ന ഇന്ന രീതിയിലാണ്, അവരുടെ ശ്രദ്ധ ഇന്നതാണ് എന്നെല്ലാം പറയുമ്പോൾ അത് ശ്രോതാവിന് അതിൽ സാരമായി ഗ്രഹിക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, അതിൽ തന്റെ മനസ്സെന്താണ്, താൻ അതിൽ നിന്ന് എന്താണ് സ്വീകരിക്കേണ്ടത്, തന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതുപോലാണ് തുടക്കത്തിലെ ഭാഷകാരൻ പറഞ്ഞത്, അർജുനനെ ഒരു നിമിത്തമാക്കി ലോകത്തിനു വേണ്ടി ഉപദേശിക്കുന്നു. അപ്പോൾ ലോകത്തിനു വേണ്ടി ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോൾ അനന്ത ജീവന്മാർക്ക് വേണ്ടി ഉപദേശിക്കുന്നു. അനന്ത ജീവന്മാർ പല സ്വഭാവത്തിനും രീതിയിലും ഉള്ളതാണ്. അവർക്ക് വേണ്ടി പറയുമ്പോൾ എല്ലാം പറയേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. സത്വവും രജസും തമസും അതിന്റെ നാനാഭാവങ്ങൾ പറയേണ്ടി വരും. കാരണം അനേകം പേർക്കാണ്. അതിൽ നിന്നും ശ്രോതാവ് അവന് വേണ്ടത് ഗ്രഹിക്കുക, അതാണ് അതിന്റെ സ്വാംശീകരണം എന്ന് പറയുന്നത്. ആധ്യാത്മിക ഉപദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രദ്ധാലുവായ സാധകൻ അതിന് സംഭവിക്കുന്നത് അനുനിമിഷമുള്ള അതിന്റെ സ്വാംശീകരണമാണ്. അല്ലാതെ ഇതിനെല്ലാം വിഷയ വിഭജനം ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ ഇതെല്ലാം കൂട്ടിവെച്ചിട്ട് ഇന്നതിന്നതാണെന്നുള്ള രീതിയിൽ വീണ്ടും പുറത്തെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. അതിനാണ് വേറൊരു തരത്തിൽ പറയുന്നത്. എന്താണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത്? ആത്മനിഷ്ഠമായി ഗ്രഹിക്കുക, അകമുഖമായി ഗ്രഹിക്കുക എന്നെല്ലാം പറയുന്ന അതാണ്. അല്ലാതെ ഇതിനെ നമ്മളൊരു പഠന വിഷയമാക്കി ഇന്നതിന്നതാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പഠിക്കാനും പ്രസംഗിക്കാനും എഴുതാനും മാത്രമേ ഉപകരിക്കത്തുള്ളൂ. അത്തരത്തിലുള്ള ഒരു ശാസ്ത്ര പഠനത്തെയാണ് ശാസ്ത്രം തന്നെ നിഷേധിക്കുന്നത്. ശാസ്ത്രം ഒരിക്കലും ഉപകരിക്കത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്രത്തെ നമ്മൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. ഇതങ്ങനെയല്ല, ഇത് പറയുമ്പോൾ ഇത് തനിക്ക് വേണ്ടി പറയുന്ന ഏത് ഭാഗമാണ് അത് താൻ ഗ്രഹിക്കുക. അങ്ങനെ ഗ്രഹിക്കുന്നതിന് കഴിഞ്ഞാൽ അവന് ശാസ്ത്രഗ്രഹണം സംഭവിച്ചു, അല്ലെങ്കിൽ അവൻ ആ ഉപദേശത്തെ സ്വാംശീകരിച്ചു എന്ന് പറയാം. അതുകൊണ്ടാണ് ഭഗവാൻ അവസാനം ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞത് നീ ഗ്രഹിച്ചോ എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടത് എന്താണെന്ന് നിന്റെ ഉള്ളിൽ പതിഞ്ഞോന്നാണ്. കുറച്ച് കാര്യങ്ങൾ അർജുനന് പതിഞ്ഞു, തനിക്ക് വേണ്ടത് എന്താണ്, അതുകൊണ്ട് പറഞ്ഞു ശരി എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞു. കുറെ കാര്യങ്ങൾ താൻ സ്വാംശീകരിച്ചു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അർജുനന് വേണ്ടി പറഞ്ഞാൽ അത് സാധ്യവുമല്ല. അതുപോലെ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മളെല്ലാം മനഃപ്പാഠം ചെയ്യുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് എന്തുമാത്രം സ്വീകാര്യമാണോ അത് ഗ്രഹിക്കുക. അതിന് കഴിവുള്ളവനെയാണ് സാരഗ്രാഹി എന്ന് പറയുന്നത്. അനന്തമായ ഈ ശാസ്ത്ര പ്രതിപാദനത്തിൽ നിന്ന് തന്റെ പ്രകൃതിക്ക് തന്റെ സന്ദർഭത്തിന് ഇണങ്ങുന്നത് ഗ്രഹിക്കുക, അതാണ് സാരഗ്രഹണം എന്ന് പറയുന്നത്. ആ രീതിയിലാണ് നമ്മൾ ശാസ്ത്രത്തെ സമീപിക്കേണ്ടതും ശാസ്ത്രത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതും. ബാക്കി പറയുന്ന അനേക വിഷയങ്ങൾ തൽക്കാലം നമ്മുടെ ഈ സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗമില്ലാത്തതായിരിക്കും. അത് മറ്റൊരാളിന് പ്രയോജനപ്പെടുന്നതായിരിക്കും ഇതേ സമയം തന്നെ. അത് ഗ്രഹിക്കുന്നതിനുള്ള ഒരു അന്ധകരണം ഒരുവനുണ്ടായിരിക്കണം. അതിനാണ് യോഗ്യത എന്ന് പറയുന്നത്. ആ യോഗ്യതയ്ക്ക് എനിക്ക് അനുസരിച്ച് ഗ്രഹിക്കണം. അല്ലാതെ ഇതിനെ ഒരിക്കലും മറ്റൊരു തരത്തിൽ ഒരു പഠന വിഷയമാക്കരുത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ, കാരണം പഠനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുന്ന ധാരണയൊക്കെ വേറെ ആയിപ്പോയി. കാരണം ഇത്രയും കാലം നമ്മൾ പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് ഗീത പഠിക്കുന്നു, ഉപനിഷത്ത് പഠിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് അടിസ്ഥാനപരമായി തെറ്റിപ്പോവും. കാരണം പല വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും ജനനം മൂലം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പഠനം എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കാനേ പാടില്ല. മറിച്ച് ഇവിടെ പറയുന്ന എന്താണ്? ശ്രവണം എന്നാ പറയുന്നത്. അത് പഠനമല്ല, ശ്രവണം. തീർച്ചും രണ്ടും രണ്ടു തന്നെയാണ്. അതുകൊണ്ട് ശ്രവണം എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിൽ ഇരിക്കണം, പഠനം എന്നുള്ള ധാരണ നമ്മൾ കളയണം. തുടക്കത്തിൽ ബ്രഹ്മസൂത്രത്തിന്റെ ചർച്ചയിൽ തന്നെ നമ്മളത് പറഞ്ഞതാണ്. എന്നാലും നമ്മൾ ചിലപ്പോൾ പഠനമെന്ന് പറയും, കാരണം അത് നമ്മുടെ ശീലമനുസരിച്ച്. അങ്ങനെ പറയുമ്പോഴും നമ്മുടെ താല്പര്യം മനസ്സിൽ ശീലിച്ച പദങ്ങൾ വിട്ടുകളയാൻ പ്രയാസമാണ്. ശ്രവണമെന്ന് തന്നെയായിരിക്കും, എന്നാൽ മാത്രമേ അതിന്റെ സാരത്തെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ശാസ്ത്ര പഠനം എന്ന് പറയുന്ന ഒരു ഭാരമായിരിക്കും. ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ തലച്ചോറ് കേടാക്കിയിരിക്കുകയാണ്. ഇനി ഇതുകൂടി അവിടെ കയറ്റിവെച്ച് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്താം എന്നുള്ള അല്ല, ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും വരത്തില്ല. അതുകൊണ്ടിതിനെ ആത്മനിഷ്ഠമായി ഗ്രഹിക്കുക, എന്നുവെച്ചാൽ തനിക്ക് വേണ്ടുന്നതിനെ ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അതാണ് ഇതിന് മുഖ്യമായിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നു, എല്ലാ ജീവന്മാരെയും കണക്കിലെടുത്തുകൊണ്ട് ഉപദേശിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത്, തത്ര കശ്ചിദേവ സഹസ്രേഷു ദേവപൂജാദി തത്ര സത്വനിഷ്ഠോ ഭവതി. അനേക ജീവന്മാർ, സഹസ്രം എന്ന് വെച്ചാൽ അനന്തം എന്നാണ് അർത്ഥം. അതിൽ കശ്ചിത് ചിലർ ദേവപൂജാദി തത്ര സത്വനിഷ്ഠോ ഭവതി. അതിൽ ചിലർ എന്താണ്, ദേവപൂജാദി തത്പരനായി സത്വനിഷ്ഠനായിരിക്കുന്നു. അതാരാണ്? അത് ഞാനാകാം. അതാണോ അല്ലയോന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. മറ്റൊരാളാകാം, അത് അയാളെ തീരുമാനിക്കും. അത് ഇതാണ് താൻ ഗ്രഹിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ആ ശ്രവണം സഫലമായി തീരുന്നത്. ബാഹുല്യേനതു രജോനിഷ്ഠാഹ തമോനിഷ്ഠാശ്ചൈവ പ്രാണിനോ ഭവന്തി. ഭഗവാൻ ഇവിടെ പറയുമ്പോൾ സർവ്വപ്രാണികളെയും മനസ്സിൽ കണ്ടുകൊണ്ട് പറയുകയാണ്. എത്രയോ പേർ രജോനിഷ്ഠന്മാരായിരിക്കുന്നു, രാജസികമായ ഭാവങ്ങളിൽ ആരാധനയിലും മറ്റു കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു, ലൗകികവും ഭൗതികവുമായ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ തമോനിഷ്ഠാശ്ച പ്രാണിനഃ, തമോനിഷ്ഠന്മാരായ പ്രാണികളുമുണ്ട്. കഥം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുകയാണ്. വിശേഷിച്ച് ആധ്യാത്മികമായ സാധനകളെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നു, അശാസ്ത്രവീതം നശാസ്ത്രവീതം അശാസ്ത്രവീതം ഘോരം പീഡാകരം പ്രാണിനാം ആത്മനശ്ച തപഃ തപ്യന്തേ നിർവർത്തയന്തി യേ ജനാഃ തേ ദംഭാഹങ്കാര സംയുക്താഃ ദംഭശ്ച അഹങ്കാരശ്ച ദംഭാഹങ്കാരോ താഭ്യാം സംയുക്താഃ ദംഭാഹങ്കാര സംയുക്താഃ കാമരാഗ ബലാന്വിതാഃ കാമശ്ച രാഗശ്ച കാമരാഗോ തത്കൃതം ബലം കാമരാഗ ബലം തേന അന്യതാഃ കാമരാഗ ബലൈ വ അന്യതാഃ. ഘോരമായ തപസ്സിനെ കുറിച്ച് പറയുകയാണ്. അതിനിവിടെ വിശേഷിച്ച് ഭാഷ്യകാരം പറയുന്നു, പീഡാകരം പ്രാണിനാം ആത്മനശ്ച, മറ്റ് ഉള്ളവർക്കും തനിക്കും പീഡയുണ്ടാക്കുന്ന ഘോരമായ തപസ് ചെയ്യുന്നവരെ കുറിച്ച് പറയുകയാണ്. തപഃ തപ്യന്തേ നിർവർത്തയന്തേ, അങ്ങനെയുള്ള തപസ് അനുഷ്ഠിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ധരിച്ചു കളയരുത്, തപസ്സിനവിടെ നിഷേധിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു തപസ് അനുഷ്ഠിക്കുമ്പോൾ ശരീരത്തിനോ മനസ്സിനോ പീഡ ഉണ്ടാകുന്നെങ്കിൽ അതിനെ നിഷേധിക്കുകയാണ് എന്നൊന്നും ധരിച്ചുകളയരുത്. തപസ്സാകാം, ആ തപസ് കൊണ്ട് ശരീരത്തിനോ മനസ്സിനോ ഒക്കെ പീഡകൾ ഉണ്ടാകാം. അതെല്ലാം ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അതിനെയൊന്നും കൂടെ നിഷേധിക്കുന്നില്ല, അതിനെ നിഷേധിക്കാനല്ല ഇത് പറയുന്നു. ഇത് പഠിച്ചിട്ട് പലരും തപസ് ഉപേക്ഷിച്ചവരുണ്ട്. അന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു തപസ് വേണ്ട എന്ന് പറയുന്നു. ആധ്യാത്മിക സാധനയിൽ തപസ് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ആധ്യാത്മിക സാധന തന്നെ എന്താണ്? ഒരു തപസ്സാണ്. പറയുന്നുണ്ട് കത്തിയുടെ വായ്ത്തലയിൽ നടക്കുന്നത് പോലെ എന്നെല്ലാം പറയുമ്പോൾ അത് കഠിനമായ തപസ്സിനെയാണ് അവിടെ പറയുന്നത്. അത്തരം തപസ്സിനെയൊന്നും ഒരിക്കലും നിഷേധിക്കുന്നില്ല, അത് ആവശ്യമാണ്. താണ് എല്ലാവർക്കും ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം തപസ് ആവശ്യമില്ലാത്ത ഭാഗ്യവാന്മാരും കണ്ടിരിക്കാം. പുണ്യം കൊണ്ട് മാത്രം ജനിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെ തപസ്സിന്റെ ആവശ്യം വേണ്ടി വരത്തില്ല. ഇനി പുണ്യം കൊണ്ട് തന്നെ ജനിച്ചു കഴിഞ്ഞാലും ശരി, ചിലപ്പോൾ അവർക്ക് ചില കർമ്മങ്ങൾ ശേഷിക്കുന്ന ചില കർമ്മങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ തപസ് വേണ്ടി വന്നിരിക്കാം. അതുകൊണ്ട് തപസ് എന്തായാലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. മാത്രമല്ല തപസ് കൂടിയേ തീരൂ, അത് ചിലപ്പോൾ ശരീരത്തെ ക്ലേശിപ്പിച്ചെന്നിരിക്കും, പീഡിപ്പിച്ചെന്നിരിക്കും, അതും വേണ്ടിവരും. അങ്ങനെ അല്ലാതെ ഒരിക്കലും മനസ്സിനെ മെരുക്കാൻ സാധ്യമല്ല, അല്ല മനസ്സ് മെരുങ്ങത്തില്ല. ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം കുറെ നേരിട്ട് മനസ്സിലാക്കി അനുഭവിച്ചേ പറ്റും. അതനുഭവിച്ചാൽ തന്നെ ഇത് ശരിയാകത്തില്ല, പിന്നെ ഇത് അനുഭവിക്കാത്തവൻ എങ്ങനെയാണ് ശരിയാകുന്നു? എ സി മുറിയിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് സാക്ഷാത്കരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് പറഞ്ഞാൽ ഇത് അംഗീകരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെതായ ഫിലോസഫിയുണ്ട്, അവരിതിനെ തന്നെ അതിന് സ്വീകരിക്കുകയും ചെയ്യും. കാരണം ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എന്താണ്, കഠിനമായ തപസ് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എ സി മുറിയിലാണ് മെഡിറ്റേഷൻ എന്ന് പറയും. പറഞ്ഞവരെല്ലാം ഗുഹയിലും മഞ്ഞിലും വെയിലിലും എല്ലാം കഴിഞ്ഞ് ആണ് തപസ് ചെയ്തത്. എന്നിട്ടാണ് അവരിതെല്ലാം കണ്ടെത്തിയത്. പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടുമൊക്കെയാണ്. പക്ഷെ എ സി മുറിയിൽ നിന്ന് ഫിലോസഫി ഉണ്ടാക്കുന്നവർക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതിന് ഇതും സഹായിക്കും. എന്താണ് ഘോരം പീഡാകരം പ്രാണിനാം ആത്മന ശത്തപഹത്തപ്യന്തേ, ചിലരങ്ങനെ ചെയ്യുന്നുണ്ടത് ശരിയല്ലെന്നാണ്. തനിക്കും മറ്റുള്ളവർക്കും പീഡയെ ഉണ്ടാക്കുന്നതായ തപസ് അത് ചെയ്യുന്നു. നിർവൃത്തെ ഇന്ത്യയെ ജനാഹത്തെ. അപ്പൊ ഇവിടെ പാടില്ലെന്ന് പറയുന്ന ഏതാണ്? തപസ് ആവശ്യമുണ്ട്. തപസ്സില്ലാതെ എന്തായാലും കാര്യം നടക്കത്തില്ല. കൃത്യമായി മണിയടിക്കുമ്പോൾ ഭക്ഷണവും കഴിച്ച് സുഖമായിരുന്നാലൊന്നും ഈ കാര്യം നടക്കത്തില്ല. സമയം കുറെ പോകും എന്നുള്ളതേ ഉള്ളൂ. കാര്യം വേണോ തപസ് കൂടിയേ പറ്റൂ. പിന്നെ ഇവിടെ നിഷേധിക്കുന്ന എന്താണോ അത് പ്രത്യേകം മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ദമ്പ അഹങ്കാര സംയുക്ത അശാസ്ത്രവിഹിതം. ഇത് രണ്ടും കൂടെ മനസ്സിലാക്കണം. അതിനെയാണ് ഇവിടെ നിഷേധിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഭാഷ്യകാരൻ മൊത്തത്തിൽ പറഞ്ഞു എന്താണോ തപസ്സിനല്ല നിഷേധിക്കുന്നത്, മറിച്ച് അശാസ്ത്രവിഹിതമായ തപസ്, ശാസ്ത്രത്തിൽ വിധിച്ചിട്ടില്ലാത്ത തപസ്, അതാണ് നിഷേധിക്കുന്നത്. കാരണം തപസ് വിധിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിലാണ്, അതിനെ ഭഗവാൻ നിഷേധിക്കത്തില്ല. പക്ഷേ ശാസ്ത്രവിഹിതമല്ലാത്ത തപസ്സുകൾ, ഇപ്പൊ ശാസ്ത്രവിഹിതം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നോക്കണം. ആരാണ് തപസ് ചെയ്യേണ്ടത്? അതിന്റെ അധികാരി, തപസ് ചെയ്യേണ്ട ഉപായങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കണം. നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള തപസ്സാണെങ്കിൽ ഇവിടെ നിഷേധിക്കുന്നില്ല. ആ തപസ് എന്താണ്? ദമ്പ അഹങ്കാര സംയുക്തം, അങ്ങനെയല്ല. ഇവിടെ ശാസ്ത്രവീതമല്ലാത്ത തപസ്സുകൾ ചെയ്യുന്നു, ദമ്പോടുകൂടി അഹങ്കാരത്തോടുകൂടി ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണ് തപസ്സല്ലാത്ത തപസ്സുകൾ, അതിനെയും ഭഗവാൻ ഇവിടെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? അതിൽ ദമ്പമോ അഹങ്കാരമോ ഒക്കെ വന്നുപെടാം. അതുകൊണ്ട് നമ്മുടെ ലൗകികമായ കർമ്മങ്ങളിൽ നിന്നും മാറി നമ്മൾ എന്തെങ്കിലും ഒരു ആധ്യാത്മിക സാധനം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് തപസ് തന്നെയാണ്. കാരണം എന്ത് ചെയ്യുന്നു, നമ്മളവിടെ നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയെല്ലാം പിടിച്ചു കിട്ടാൻ നോക്കുകയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ജപിക്കുന്നു, അത് തപസ്സാണ്. എന്തുകൊണ്ട്? സ്വച്ഛന്ദമായി സഞ്ചരിക്കുന്ന നമ്മുടെ മനസ്സിനെയും നമ്മുടെ കരണങ്ങളെയെല്ലാം നേർവഴിക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ട് അത് തപസ്സാണ്. അങ്ങനെ 10 മിനിറ്റ് നമ്മൾ ചെയ്യുന്ന ആ തപസ് അതും ഭഗവാൻ ഇവിടെ നിഷേധിക്കുന്ന കൂട്ടത്തിൽ പെടാം. എന്തുകൊണ്ട്? അതിൽ ദമ്പവും അഹങ്കാരവും ഒക്കെ ഉണ്ടെങ്കിൽ, അതിൽ ദമ്പവും അഹങ്കാരവും ഒക്കെ വരുന്ന എന്താണ്? മാല ഇങ്ങനെ ഉയർത്തി പിടിച്ച് 10 പേര് കാണത്തക്ക സ്ഥലത്തിരുന്ന് കണ്ണടച്ച് ഇന്ന് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓട്ടക്കണ്ണിട്ട് നോക്കി ഉള്ള ജപം. കാഴ്ചക്കാരുണ്ടെങ്കിൽ അത് 10 മിനിറ്റ് അല്ല, ഒരു ദിവസം മുഴുവൻ വേണമെങ്കിലും ഇരുന്ന് ജപിച്ചോളെ. ആരുമില്ലെങ്കിൽ എഴുന്നേറ്റ് പോകും. അപ്പോ അത് ദമ്പമുണ്ട് അവിടെ. ധർമ്മധ്വജിത്വം നേരത്തെ ഭാഷകാരനെ ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് താൻ ചെയ്യുന്നത് പ്രദർശിപ്പിക്കുക ആൾക്കാരുടെ മുമ്പിൽ ഒക്കെ ചെയ്യുന്നു. അതിലെല്ലാം ധർമ്മധ്വജിത്വമുണ്ട്. ഇന്നത്തെ ഫാഷൻ മെഡിറ്റേഷൻ അതിനും ഉണ്ട്. ലേറ്റസ്റ്റ് ഫാഷനാണ് മെഡിറ്റേഷൻ. ബാക്കിയെല്ലാം ഔട്ട് ഓഫ് ആയി. അപ്പൊ അതിനകത്തുകൊണ്ട് ദമ്പം എന്താണ്? മറ്റുള്ളവരെ ഒന്ന് കാണിക്കുക. ഭക്തന്മാരുടെ മുമ്പിൽ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ അത്രയും മാനപൂജാദികളെല്ലാം കിട്ടും. സ്വാമിയുടെ മനസ്സിലെന്താണെന്ന് ഭക്തൻ അറിയുന്നുണ്ട്. നോക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്നു, പുഞ്ചിരിച്ചിരുന്നു കഴിഞ്ഞാൽ ബ്രഹ്മാനന്ദമാണെന്ന് ധരിച്ചോളും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും എന്തുണ്ട്? ദമ്പഹങ്കാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്തരമുള്ള തപസ്സിനെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. അല്ലാതെ എന്താണ്? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ലോകത്തിന്റെ ശ്രദ്ധയിലൊന്നും പെടാതെ ലോകത്തെ തന്നെ പുറന്തള്ളി ലോകത്തെ തന്നെ വിസ്മരിച്ച് കഠിനമായ കായക്ലേശങ്ങളെല്ലാം സഹിച്ച് തന്റെ ദൃഢമായ നിഷ്ഠയിൽ ഈ ശരീരത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ തന്നെ മറന്ന് ചെയ്യുന്ന സാത്വികമായ ശുദ്ധമായ തപസ്സിനല്ല ഇവിടെ നിഷേധിക്കുന്നു. അതിൽ ആയ ക്ലേശങ്ങൾ വരാം. എന്ത് സംഭവിക്കാം? അതിൽ മരണം വരെ സംഭവിക്കാം. അതിനിവിടെ നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് അശാസ്ത്രവിഹിതമല്ല. അതായത് ശാസ്ത്രത്തിൽ വിധിക്കാത്തതല്ല, ശാസ്ത്രസമ്മതമാണ്. അവിടെ ഒന്നും ദമ്പഹങ്കാരമില്ല. കാരണം അതാരെയും പ്രദർശിപ്പിച്ച് കാണിക്കുന്നതല്ല. അതല്ലേ ലോകമെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലൊക്കെ പോയി ഗുഹകളിലൊക്കെ പോയിരുന്നു. അത് അത്യധികമായ ശ്രദ്ധയോടുകൂടി സാത്വികമായ ഭാവത്തോടുകൂടി ചെയ്യുന്നതാണ്. അപ്പൊ അത്തരം തപസ്സുകളെ ഒഴിവാക്കാനല്ല പറയുന്നത്. അത് ചെയ്യാൻ നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നില്ല. എന്നെ പോലെയുള്ളവർക്ക് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും എല്ലാം വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ തപസ് ചെയ്യുന്നു അന്നിനി നടക്കത്തില്ല. അതുകൊണ്ട് തപസ്സേ അസംബന്ധമെന്ന് പറഞ്ഞ് ആൾക്കാരെ വഴിതെറ്റിച്ചാൽ ശരിയാവത്തില്ല. അതാ പറയുന്നു. അപ്പോ ആരോഗ്യമുള്ള സമയത്ത് തപസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. യാതൊരു സംശയവും അത് ശാസ്ത്രവീതം തന്നെയാണ്. അത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരാൾ അനുഷ്ഠിക്കുന്നത് നല്ലതും തന്നെയാണ്. കേട്ടുകൊണ്ട് നാളെ ആരും ആശ്രമത്തിൽ സ്ഥലം വിടരുത്, എനിക്കിത് വലിയ അപവാദമായി തീരും, ഞാനിവിടെ ഉള്ളവരെല്ലാം ഹിമാലയത്തിൽ ഓടിച്ചെന്ന് പറയും, തപസ് ചെയ്യാൻ. ഇത് കേട്ടും കൊണ്ട് ആരും ഓടരുത്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാൻ വണ്ടിക്കൂലിക്കുള്ള കാശുകൂടെ കൈവച്ചോളും. ദമ്പ അഹങ്കാര സാധാരണ തപസ്സിൽ വരുന്ന ഇതാണ്, അതുകൊണ്ടാണ് തപസ്സിനെ നിഷേധിക്കുന്നത്. ദമ്പവും അഹങ്കാരത്തോടും കൂടി ശാസ്ത്രവീതമല്ലാത്ത രീതിയിൽ ചെയ്യും. ദമ്പവും അഹങ്കാരവും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശാസ്ത്രവീതമല്ല. താഭ്യാം സംയുക്ത ദമ്പഹങ്കാര സംയുക്ത, ഞാനിത് വിശദീകരിച്ച് പറയുന്നത് നമ്മൾ ഏത് മഹാത്മാക്കളുടെ ചരിത്രം എടുത്ത് വായിച്ചാലും അവിടെ എല്ലാം കാണാം. അവരുടെ ജീവിതത്തിൽ തപസ്സിന്റെ ഒരു അംശം, അവര് ത്യാഗങ്ങൾ സഹിച്ചതായും ക്ലേശങ്ങൾ സഹിച്ചതായും കഷ്ടപ്പെട്ടതായിട്ടൊക്കെ കാണാം. ഇവിടെ ഭഗവാൻ പറയുന്നു, ശരീരത്തെ പീഡിപ്പിക്കുന്ന തപസ്സുകൾ പാടില്ല, അത് ആസുരമാണ്. ഈ മഹാത്മാക്കളെല്ലാം അസുരന്മാരാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്തരമൊരു സംശയത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വിശദീകരിച്ചത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം തപസ്സിനെ നിഷേധിക്കുന്ന സാത്വികമായ ഭാവങ്ങളിൽ തന്നെ മഹാത്മാക്കളിൽ തപസ് വരും, കായക്ലേശങ്ങൾ വരും, ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ വരും. അത് എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും നമുക്ക് പിടികിട്ടത്തില്ല. കാരണം പല കാരണങ്ങൾ കൊണ്ട് വരാം. പറഞ്ഞല്ലോ, ഒരു പക്ഷേ ചിലപ്പോൾ അതൊരു സാധന എന്നുള്ള രീതിയിൽ വരാം, മറിച്ച് എന്താണ് ഒരു കർമ്മശേഷത്തിന്റെ നാശമെന്നുള്ള രീതിയിൽ അത് വരാം. ജന്മനാൽ സിദ്ധന്മാരായിരിക്കുന്നവർ തന്നെ ജീവിതത്തിൽ തപസ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. അനേക ജന്മങ്ങളിലൂടെ പക്വമായി ജ്ഞാനികളായി ജനിക്കുന്നവർ തന്നെ തപസ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. അപ്പൊ അത്തരം തപസ്സുകളെല്ലാം ആസുരഭാവമാണെന്നാണോ ഭഗവാൻ പറയുന്നതെന്ന് സംശയിക്കാം. അത് വരാതിരിക്കാനാണ് പറയുന്നത്. ഇവിടെ നിഷേധിക്കുന്നത് നമ്മുടെ തപസ്സിനെയാണ് നിഷേധിക്കുന്നത്. ഫാഷൻ ഷോ എന്നൊക്കെ പറയുന്ന പോലെ തപസ്ഷോ, അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. അത് പാടില്ല എന്നാണ് പറയുന്നത്. ദമ്പാഹങ്കാരസ്യഹങ്കാരസ്യദമ്പാഹങ്കാരവും, അതാണ് മുഖ്യം. നമ്മൾ തപസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ തന്നെ വന്നുപോകും, ദമ്പവും അഹങ്കാരവും ഒക്കെ വന്നുപോകും. ദമ്പാഹങ്കാര സംയുക്ത കാമരാഗ ബലാന്വിത, അതാണ് മുഖ്യം. കാമരാഗ ബല അന്വിതമാണ്. ധ്യാനിക്കാനിരിക്കുന്നു, പെടടി വേദനിക്കും, നടുവേദനിക്കും, കൈയും കാലും ഒക്കെ വേദനിക്കും, എന്നാലും കടിച്ചു പിടിച്ചിരുന്ന് ധ്യാനിക്കും. എന്താണ് സമയം കഴിച്ചു വിടണം, അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ധ്യാനിച്ചേ പറ്റൂ. പരമാർത്ഥത്തിൽ ധ്യാനിക്കുന്നവന്റെ മനസ്സിന് മുഴുവൻ പെടടി വേദനയും നടുവേദനയും, ഇതാണ് സത്യം. പുറത്ത് പറയാൻ പറ്റൂ, സമയം ദഹിക്കണ്ടേ. ഇതാണ് കാമരാഗ ബലാന്വിതമായ തപസ്സെന്ന് പറയുന്നത്. ഇതനുഭവപ്പെടാത്ത ഈ തപസ് അനുഭവപ്പെടാത്ത ആരെങ്കിലും കാണൂ? ആരും കാണത്തില്ല. ഇതിനാണ് ഭഗവാൻ നിഷേധിക്കുന്നത്. അങ്ങനെയൊന്നും മനസ്സൊന്നും കിട്ടത്തില്ല. പിന്നെ ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് അതൊക്കെ ആകാം, എന്നാലും തപസ് അതൊന്നുമല്ല എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം അവിടെ എന്തുണ്ട്? കാമരാഗങ്ങൾ പിടിച്ചെടുത്തുകയാണ്. കാരണം മനസ്സ് പരിധിക്ക് നിൽക്കുന്നില്ല, കായക്ലേശങ്ങളാണ് മുന്തി നിൽക്കുന്നത്, അതാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ പിന്നെ ആ തപസ് തുടരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കാമരാഗങ്ങളായിരിക്കും അവിടെ പിടിച്ചു നിർത്തുന്നത്. മറ്റെന്തെങ്കിലും നിമിത്തങ്ങളുമുണ്ട്. അതായത് ഒരു മണിക്കൂർ ഇങ്ങനെ ഇരുന്നേ പറ്റൂ, എങ്ങനെയെങ്കിലും ഈ സമയമൊന്ന് കഴിച്ചു കൂട്ടുക. തപസ് ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഇതിനു പോലും കഴിയാത്തവൻ, അരമണിക്കൂറൊന്നും ഇരിക്കാൻ പോലും കഴിയാത്തവനൊന്നും മറ്റുള്ളവർ ധരിക്കത്തില്ല. അതുകൊണ്ട് ഇരുന്നേക്കാം. ആ കാമനയാണ് അവിടെ പിടിച്ചിരുത്തുന്നത്. അതുകൊണ്ട് വരുന്ന ഒരു തരം ബലം, ഒരു ശങ്കൂറ്റം, അതാണ് ഒരു മണിക്കൂർ പിടിച്ചിരുത്തുന്നത്. അല്ലാതെ ഒരു മണിക്കൂർ നമ്മൾ ഈ ക്ലേശങ്ങളെല്ലാം മറന്ന് അണവിരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ഭഗവാൻ പറയും കായക്ലേശങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ശരിയായ തപസ് ചെയ്യുന്നവന് കായക്ലേശങ്ങളില്ല. കാരണം കായത്തെ അവൻ വിസ്മരിച്ചിരിക്കുന്നു, കായക്ലേശങ്ങളെയും വിസ്മരിച്ചിരിക്കുന്നു. അതവനെ പീഡിപ്പിച്ച് അവനെ കൊന്നാലും ശരി, അവൻ ആ ക്ലേശങ്ങളെ അറിയുന്നില്ല. നമ്മൾക്കങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ആദ്യം വരുന്ന കായക്ലേശമാണ്. ഞരമ്പുകളെല്ലാം വലിഞ്ഞ് മുറുകി ക്ലേശങ്ങളാണ് വരുന്നത്. അപ്പൊ ആ തപസ്സിനെന്ത് വരുന്നു? കായക്ലേശ അന്യതമായ തപസ്, അതിനാണ് നിഷേധിക്കുന്നത്. മഹാത്മാക്കളുടെ തപസ്സില് എത്രയോ വലിയ കായക്ലേശങ്ങളാണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ശരീരത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം പീഡകളാണ് സംഭവിക്കുന്നത്, പക്ഷെ അവരറിയുന്നില്ല. അപ്പൊ ആ തപസ്സിന് നമുക്ക് കായക്ലേശ അന്യതമായ തപസ്സെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ പത്ത് മിനിറ്റ് നേരത്തെ തപസ് അത് കായക്ലേശ അന്യതമാണ്. അപ്പൊ പിന്നെ അതിനെന്ത് പറയും? അതാണ് ആസുര നിശ്ചയം എന്നത്, പിടിച്ചിരിക്കുകയാണ് ബലം പ്രയോഗിച്ച്. അതാണ് ആസുരഭാവം. നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനുള്ള ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് സാത്വികമാണ്. ധ്യാനിക്കണം. സാത്വികമായ ഒരു ഭാവനയുള്ളവനെ അത് പറ്റൂ. ധ്യാനിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ധ്യാനം തുടരണമെങ്കിൽ പിന്നെ ആസുരഭാവം വേണം, മസിൽ പിടുത്തം. അതാണ് ആസുരഭാവം എന്ന് പറയുന്നത്. പിടിച്ചിരിക്കണമെങ്കിൽ സത്വം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മനസ്സ് പറയുന്നു എഴുന്നേറ്റ് പോകാൻ, ചുറ്റുപാടുകൾ പറയുന്നു ഇരിക്കാൻ. അതാണ് ആസുരഭാവം. കാമരാഗ ബലാന്യതാഹ കാമശ്ച രാഗശ്ച കാമരാഗോ തത്കൃതം ബലം കാമരാഗ ബലം തേനന്യതാഹ കാമരാഗ ബലേ അന്യതാഹ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നതാണ്. അതുകൊണ്ട് തപസ്സിനെ നിഷേധിക്കുന്നു എന്നോ തപസ് പാടില്ലെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. അത് ഞാനങ്ങനെ പറഞ്ഞ എന്താണ്? ഗീതയുടെ വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കുക. വായിക്കുന്നതിന് സന്മനസ്സുള്ളവർ ഉണ്ടെങ്കിൽ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് തപസ്സുകൾ പാടില്ലെന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? കായക്ലേശമുള്ള തപസ്സുകൾ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആധ്യാത്മിക സാധനങ്ങളെല്ലാം AC മുറിയിലിരുന്ന് പാലും ഏത്തപ്പഴവും ഒക്കെ കഴിച്ചുകൊണ്ട് വേണം ചെയ്യാൻ, ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണത് പ്രത്യേകം പറഞ്ഞത്. അപ്പൊ തപസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്വാമി നല്ല സുന്ദരക്കുട്ടപ്പനായിരിക്കും, ബ്രഹ്മ തേജസ് മുഖത്ത് പ്രകാശിക്കും. പാലും പഴുവൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് കിട്ടും. മറ്റേ അങ്ങനെയല്ല. തപസ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ശരീരമൊക്കെ കരുവാളിച്ച് ക്ഷീണിച്ച് വല്ലാതിരിക്കും. ഇതങ്ങനെയല്ല. അപ്പൊ ഇതാണ് ശരിയായ തപസ് എന്ന് ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതൊക്കെ പണ്ടും കൊണ്ട് വായിച്ചതിന്റെ ഓർമ്മ കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ശരി. അശാസ്ത്രവിഹിതം ഘോരം അപ്യന്തേയേതപോജനാഃ ദംഭാഹങ്കാര സംയുക്താ അമരാഗബലാന്വിതാഃ കർശയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ചൈവാന്തശരീരസ്ഥം വിദ്യാസുരനിഷ്ഠയാൻ ശിഷ്യതേ ശാന്തി ശാന്തി ശാന്തി ഓസ്തേ.